മനസ്സിനെ കുറിച്ച് ഇങ്ങനെ അറിയാൻ കഴിയുന്നവന് മാത്രമേ ഈ അറിവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഞാൻ മനസ്സിനെ കുറിച്ച് അറിയാത്തവരാണ് പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്നത് പോലെ രാമ ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമുണ്ടായാൽ അത് അങ്ങനെ പറയുന്നത്. അറിവ് ഒരേ അറിവ് നിരന്തരം ഉണ്ടായിക്കൂടാന്നില്ല, പക്ഷെ ഒരറിവ് അങ്ങനെ ആയിരിക്കില്ല. അതിനടങ്ങി മറ്ററിവുകളും കടന്നു വരും. അതാണ് ഇവിടെ പറയുന്ന അറിവിന്റെ പ്രത്യേകത. ഇപ്പൊ ഒരറിവുണ്ടായി, പിന്നെ ആ അറിവ് മാറുന്നില്ല, നശിക്കുന്നില്ല, അങ്ങനെ നയിക്കുന്നു. എപ്പോ ഉണ്ടായി? ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ ഉണ്ടായി. പിന്നെ അറിവ് മാറുന്നേയില്ല. മാറുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രഹ്മജ്ഞാനം ഇങ്ങനെ ഉണ്ടായി, രാവിലെ എണീറ്റപ്പോ ഉണ്ടായി. പ്രവൃത്തിയൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് പ്രവർത്തിക്കുമ്പം പ്രവർത്തിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് പ്രവർത്തിക്കാറില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഞാൻ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണോ നടക്കുന്നത്? അപ്പൊ മനസ്സിലെന്തായിരുന്നു വിചാരം? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം തിന്നുന്ന കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടാണ് തിന്നുന്നത്, മറ്റെന്തെങ്കിലും ചിന്തിക്കും? അപ്പം പിന്നെ ശീലത്തിന്റെ കാര്യം പറയുന്നു. അപ്പൊ പ്രവർത്തിക്കുമ്പം മനസ്സവിടെ നിൽക്കണമെന്നില്ല. ഒരറിവ് ഇങ്ങനെ ഉണ്ടായി, എന്താണ് ഇങ്ങനെ ബൾബിട്ടതുപോലെ നിന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. പറ്റുമോ? ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങള് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ ചിന്ത വന്നു കഴിഞ്ഞു, ആരെങ്കിലും എനിക്ക് പാര വെച്ചെന്നൊക്കെ ചിന്തിക്കാൻ പോയോ, പിന്നെ ഉറക്കം കിട്ടത്തില്ല. കിട്ടുമോ? പിന്നെ ഉറങ്ങാൻ പറ്റില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു അറിവ് മനസ്സിൽ ബലമായിട്ട് പിടിച്ചു തരത്തി കഴിഞ്ഞാൽ ഉറങ്ങില്ല. എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനികൾക്ക് പിന്നെ ഉറക്കമില്ല. ശരി, ഒരു ദിവസം ഉറങ്ങാതിരിക്കുക, രണ്ടു ദിവസം, മൂന്ന് ദിവസം, നാല് ദിവസം ഒക്കെ സാധാരണ രീതിയിൽ ഒരാൾ ഉറങ്ങാതിരുന്നാൽ എന്ത് പറ്റും? പിന്നെ ഉളമ്പാറ കൊണ്ട് പോകണ്ടി വരും. അങ്ങനെ കൂടെ ഇപ്പൊ ഉളമ്പാറ കൊണ്ട് ഇവിടെ മിഷൻ ഡോക്ടറുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പറയുന്നതാണ് മനസ്സ് പിടിപെട്ടു, അങ്ങനെ ഉറങ്ങാതിരുന്നു. അപ്പൊ അതിങ്ങനെ എപ്പോഴും ബ്രഹ്മജ്ഞാനത്തിന് ഇങ്ങനെ മുഴുകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ്. അങ്ങനെയൊന്നൊരറിവ് ഉണ്ടാകത്തില്ല. മറ്റു ഇപ്പൊ ഒരാളെ കാണുന്നു, സംസാരിക്കുന്നു. അപ്പൊ സംസാരിക്കുന്ന ആളുടെ അടുത്ത് കാര്യങ്ങൾ എന്തൊക്കെ ചോദിക്കും പറയുകയൊക്കെ വേണ്ടേ? പിന്നെ വ്യത്യാസം പെടുന്ന എവിടെയെന്ന് വെച്ചാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരാൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില എക്സർസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം വേണമെങ്കിൽ നമുക്ക് കുറെയൊക്കെ മനസ്സ് പൂർണ്ണമായിട്ടുമല്ല, കുറെയൊക്കെ അതിനെ നിർത്തിക്കൊണ്ട് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റും. ചുരുക്കത്തിൽ രണ്ടിലും പൂർണ്ണമായി നിൽക്കത്തില്ല, പകുതി പകുതിയൊക്കെ. കുറച്ചും കൂടി ജപിച്ചുകൊണ്ട് ചെയ്യുന്നു, നമുക്ക് കുറച്ച് മനസ്സ് അങ്ങോട്ടും പോകും, കുറച്ച് ഇങ്ങോട്ടും. മനസ്സായാലെങ്കിലും ഒന്നിനും പൂർണ്ണമായും മുഴുകിയാൽ പിന്നെ മറ്റു കിട്ടും. അതുകൊണ്ട് പിന്നെ ഒരു സാധ്യതയുള്ള സമാധി, പ്രപഞ്ചബോധമൊന്നുമില്ല, സമാധി ഇരിക്കണമെങ്കിൽ ശരിയാണ്. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഇരിക്കുന്നവരെയും നമ്മൾ കാണാറില്ല. സമാധി തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ബാഹ്യബോധം കാണത്തില്ല, അപ്പൊ അവരുടെ വ്യവഹാരം കാണത്തില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പറ്റും. പിന്നെ വേറെന്ന് പറയുന്നത് എന്താണ്? സഹജ സമാധി. സഹജ സമാധി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആണ് മറ്റു പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്നത്. അതിനർത്ഥം പ്രവൃത്തി ഏർപ്പെടുമ്പോഴും മനസ്സിൽ അതേ അറിവെന്നല്ല. ഒരാൾ അറിയുന്നു, അറിഞ്ഞിട്ട് താൻ പുരുഷനാണെന്നറിയുന്നു, തന്റെ പ്രവൃത്തികളെല്ലാം ഏർപ്പെടുന്നു. പുരുഷനാണെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? കുറച്ച് തിരിച്ചറിയുന്ന ഒരു പ്രായമുണ്ട്. പുരുഷനാണെന്ന് തിരിച്ചറിയുന്ന ശരീരത്തിന്റെ മാറ്റങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കുന്ന ഒരു പ്രായമുണ്ട്. ശൈശവത്തിലല്ല, അത് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് പുരുഷനാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ പുരുഷനാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് എപ്പോഴും ചിന്തിക്കാറില്ല, ഞാൻ പുരുഷൻ പുരുഷനും അങ്ങനെ അറിവ് മനസ്സിലാക്കി. അതെന്താണ്? അങ്ങനെ ഒരു ധാരണ, ധാരണയെന്ന് പറഞ്ഞാൽ അതെപ്പോഴും മനസ്സിലാക്കണമെന്ന്. അറിവ് മാറി പല അറിവുകളും മനസ്സിൽ വന്നാലും എന്താണ്, പുരുഷനെന്നുള്ള ഒരു ധാരണ തന്നെ നിൽക്കും. അങ്ങനെ ഒരുപാട് ധാരണകളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഞാൻ മനുഷ്യനാണെന്ന ധാരണയുണ്ട്, പുരുഷനാണെന്ന ധാരണയുണ്ട്. പിന്നെ ഓരോ അവസ്ഥയിലും ഞാൻ യുവാവാണ്, വൃദ്ധനാണ്, അല്ലേ? അതാണ് പറയാറില്ലേ, വയസ്സായി ആ ബോധത്തിൽ വേണം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ വയസ്സാകുമ്പോ ആ ബോധം വരും, ഞാൻ വയസ്സനായി. അപ്പൊ തലയൊക്കെ നിറച്ച് ഇപ്പൊ കാണുമ്പോ സ്വയം മനസ്സിലാവും ആ വയസ്സനായി, പ്രായം കൂടി കഴിഞ്ഞു. അപ്പോ എന്ന് വിചാരിച്ചപ്പോഴും അവിചാരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിനാണ് ധാരണയെന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തെ കുറിച്ചൊരു ധാരണ വന്നതിന് ശേഷം പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു, പ്രവൃത്തികൾ ഏർപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്, സഹജ സമാധി. അങ്ങനെ അല്ലാതെ വേറെ ഉള്ളത് വെറുതെ പൊക്കിത്തട്ടുന്നതാണ്. പൊക്കിത്തട്ടുക എന്ന് പറഞ്ഞ് മനസ്സിലാവും. വെറുതെ ഇങ്ങനെ ഭക്തന്മാരെ മുമ്പിൽ തട്ടിവിടും. ഞാനെപ്പോഴും സഹജ സമാധിയിലാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദൂരെ നിൽക്കണം. അത് എന്താണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ പൊക്കിത്തട്ടുക എന്നുള്ളത് ഒന്നും പ്രധാന കാര്യം. ബോധം അങ്ങനെ നിൽക്കത്തില്ല. കുറെ സമയമൊക്കെ ഒരാൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇനി ഒരാൾ ബലം പ്രയോഗിച്ച് പിടിച്ചാലോ, നമ്മൾ എവിടെ ബലം പ്രയോഗിച്ചാലും ക്ഷീണിച്ചു പോകും, അല്ലേ? കൈകൊണ്ട് എന്തെങ്കിലും മുറിവ് പിടിച്ചാൽ അത്ര നേരം പിടിക്കും. കുറെ സമയമ്പോ കൈ കഴയ്ക്കും, വേദനിക്കും. അതുപോലെ തന്നെ മനസ്സ് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മുറുകെ പിടിക്കാൻ ശ്രമിച്ചാൽ കുറച്ച് സമയം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്തോരും മനസ്സ് തളർന്നു പോകും. അതും ഒരു ഭൗതികമായ വസ്തുവാണ്. ശരീരം ക്ഷീണിക്കുന്ന പോലെ തന്നെ ഇന്നിപ്പോ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ക്ലാസ് ക്ഷീണിച്ചല്ലേ. ഇന്നൊക്കെ ആകുമ്പോ പരമാവധി ക്ഷീണമാകും. ഇന്ന് നാളത്തേക്കൊന്നും പോകത്തില്ല. ഇന്ന് രണ്ടു ദിവസം കിടന്നും കടൽ കടന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റിരിക്കാൻ പറ്റും. ഇത്രയുള്ളൂ നമ്മുടെ കപ്പാസിറ്റി മനസ്സിന്റെ. ഇപ്പൊ രാവിലെ ക്ലാസ് തുടങ്ങി, ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലാമതോറും കാണുമ്പോ അറിയാം, പിന്നെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിവർന്നിരിക്കാനുള്ള ശേഷിയൊന്നും പിന്നെ കാണത്തില്ല, പോയി. ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. പിന്നെ കുറച്ചുകൂടെയൊക്കെ മനസ്സിന് ബലം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പറ്റും, ഇല്ലാന്ന് പറയുന്നില്ല. അത് ഓരോരുത്തരുടെയിലാണ്. പണ്ട് ഇവിടെ ക്ലാസ് ഇറങ്ങുമ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങും, 6:30 7 മണിക്ക് തുടയാ അതങ്ങ് വൈകുന്നേരം വരെയാണ് നിർത്താതെ. ഇപ്പൊ എനിക്കും പറ്റത്തില്ല, അങ്ങനെ വ്യത്യാസം വന്നു മനസ്സിനും അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ആ പറയുന്നതൊക്കെ വെറുതെയാണ്. മനസ്സ് കുറെയൊക്കെ നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, മനസ്സ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പിന്നെ അങ്ങ് തീരെ ഇതായി പോകും. നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത് എപ്പോഴും അതിനൊരു പുതുമയുണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഡോക്ടർമാരൊക്കെ പറയുന്നത് നമ്മൾ പ്രായം കൂടുന്തോറും മനസ്സിന് ആരോഗ്യത്തെ നിർത്തണമെങ്കിൽ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പുതിയ കാര്യം, ഉപയോഗമുള്ള കാര്യങ്ങൾ, ഉപയോഗമില്ലാത്ത പഠിക്കാൻ പോലും. എന്തെങ്കിലും ഭാഷ പഠിക്കുക, ഒരു 60 70 വയസ്സൊക്കെ ചെല്ലുമ്പോഴൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കും. അതിന്റെ ലിപികളും ഭാഷയും ഗ്രാമറും സംസാരിക്കാനും എഴുതാനും അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ മനസ്സിന് ഉന്മേഷം ഉണ്ടായിരിക്കുന്ന എന്തിനെങ്കിലും ഒന്നിനും മനസ്സിനെ ഏർപ്പെടുത്തുക, മനസ്സിനെ കൊണ്ട് അധ്വാനിപ്പിക്കണമെന്ന ഒരു നിയന്ത്രണത്തെ വേണം. അപ്പൊ ഈ ബാക്കിയുള്ള ഈ എന്താണ് ഇങ്ങനെ ജ്ഞാനത്തെ കുറിച്ച് ബാക്കി പറയുന്നതൊക്കെ വെറും ഇവിടെയൊക്കെ ഞാനത് പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്നും നമുക്ക് അങ്ങനെ ഒരു സംഭവം ആവണമെന്നൊക്കെ തോന്നും. ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല, മനസ്സിലായ അതൊന്നും നടക്കുന്ന കാര്യമില്ല. വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് വെറുതെ അങ്ങ് പോവുക, ആൾക്കാർക്ക് എഴുതി വെക്കുന്നതിന് ഏവനെങ്കിലും വായിച്ച് മുടിഞ്ഞു പോട്ടെ എന്നാ ഒരു വിചാരിക്കും. അവർക്കെന്തോ ഇവർക്ക് എഴുതുന്നവർക്ക് വല്ല നഷ്ടമുണ്ടോ? വായിക്കുന്നവന് പിമ്പിൽ കയറ്റുക എന്ന് പറയും. വായിക്കുന്നവന് ഇത് പിമ്പിൽ എന്തോ ഇപ്പത്താനെന്തോ ഒരു ബ്രഹ്മമായി തീരാൻ പോവുകയാണ്, ഇനി അല്പം കൂടെ ഉള്ളു ഇപ്പൊ ആകുമെന്നൊക്കെ വിചാരിക്കും. ഒന്നും ആകാനൊന്നും പോകുന്നില്ല. പറയുന്നത് അറിയുക, അതാണ് അറിയുന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, മുയലിന് കൊമ്പ് വരുമെന്ന് പ്രതീക്ഷിക്കും പോലെയാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരിലും കാണുന്ന പ്രത്യേകതകൾ എന്താണ്? അത് ഓരോ വ്യക്തികളുടെ വ്യക്തിത്വമാണ് നമ്മൾ വിശേഷമായി കാണുന്നത്. ഓരോ വ്യക്തികൾക്കും ഒരു വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വത്തെയാണ് ലോകം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഗുരുവിനൊരു വ്യക്തിത്വമുണ്ട്, രമണ മഹർഷിക്ക് ഒരു വ്യക്തിത്വമുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. അത് പലതും ചേർന്നതാണ്, അവരുടെ അറിവും അവരുടെ പരിശ്രമവും പിന്നെ അവരുടെ വിശേഷമായ ബുദ്ധി, ലോകത്തെക്കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാടും. അത് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അപൂർവമേ ഉണ്ടാകത്തുള്ളൂ. ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളാണ്, അത് മറ്റൊരാൾക്ക് അനുകരിക്കാനോ അതുപോലെ നടക്കുന്ന കാര്യമില്ല. അതുപോലെ ഒരാളെ പോലെ വേറൊരാൾക്കായി തീരാൻ പറ്റുന്ന കാര്യമില്ല. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപൂർവ വ്യക്തിത്വങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാകും, ആധ്യാത്മിക മേഖലയിലും ഉണ്ടാകും, എന്താണ് ഭൗതികമായ മേഖലയിലും ഉണ്ടാവും. അവിടെയൊക്കെ ഓരോരോ വ്യക്തിത്വങ്ങളാണ്. ഇപ്പൊ പിണറായി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ്, മോഡി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിത്വമാണ്, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അതും ഒരു വ്യക്തിത്വമാണ്. അതൊക്കെ ഓരോ വ്യക്തിത്വങ്ങളാണ്. ഒരാളെ പോലെ വേറൊരാളിരിക്കും സാധിക്കുന്ന കാര്യമില്ല. അതുപോലെയുള്ളൂ ആധ്യാത്മികതയും. അപ്പോൾ ഇവിടെ പറയുന്നത് അധ്യാസത്തെ കുറിച്ചാണ്. ഇത് അധ്യസ്തമാണ്. അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ അദ്വൈതികളുടെ ഇതനുസരിച്ച് ഈ അദ്വൈതികളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നവരുടെ പേരോ ശങ്കരാചാര്യ ആണ് ആദ്യം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. പലരും ഉണ്ട്, പക്ഷെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ശങ്കരാചാര്യരുടേതാണ്. ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോഴും അദ്വൈതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞത് തന്നെയാണ് ഈ പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയുന്ന രീതിയൊക്കെ വ്യത്യാസം കാണും, ചിലയിടത്ത് കൂടുതൽ വ്യക്തത വരും, കൂടുതൽ വിശദീകരണങ്ങൾ വരും. എന്റെ കേന്ദ്രമായ തത്വം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു തന്നെ. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ രീതി പറയുന്നതിനെ പറയും പ്രക്രിയ എന്ന് പറയും, വിചാര രീതികൾ. ഗുരുവിന്റെ വിചാര രീതി വേറെയാണ്, അധ്യാസത്തെ കുറിച്ച് പറയുന്നത് എന്താണ് അറിവ്, അത് നമുക്ക് മനസ്സിലാക്കാന്നുള്ള രീതി പറയണെങ്കിൽ ഇപ്പം അറിവും അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് ശരീരമുണ്ട്, അപ്പോ ഇത് രണ്ട് രണ്ടെന്നാണ്. അറിവെന്ന് പറയുന്നത് എങ്ങനെയാണോ നിരുപാധികമാണ് നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധമാണ് നിത്യമാണ് അങ്ങനെയുള്ളതാണ് അറിവ്. ശരീരം നമ്മുടെ അനുഭവത്തിൽ വരുന്നത് നശിക്കുന്നതായിട്ടും ഉണ്ടായി നശിക്കുന്നതായിട്ടാണ്. ഈ അറിവിന്റെ അറിവ് ശുദ്ധമാണെന്ന് പറയുന്നെങ്കിൽ ശുദ്ധമായ ഒരറിവ് അത് നമുക്ക് പരിചയമില്ല. നമുക്ക് പരിചയമുള്ള അറിവെന്ന് പറയുന്നത് എന്താ, മാറി മാറിപ്പോകുന്ന അറിവാണ്, ഉണ്ടായി മാറും. അതിപ്പോ എന്തായാലും ശരി, നമ്മുടെ അനുഭവം അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അധ്യാസം നമ്മുടെ അനുഭവമാണ്, അതൊരു കഥയല്ല. എന്തനുഭവമാണ്? ഞാനെന്ന് നമുക്കുണ്ടാകുന്ന ഈ അനുഭവം, ഇത് അധ്യാസം എന്നാ പറയും, ഇതാണ് അധ്യാസം. ഈ അനുഭവത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാനെന്ന് ഞാൻ ഈ വ്യക്തി എന്ന് ഈ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും കൂടെ ചേർന്ന് ഞാനെന്ന് സ്വയം ചിന്തിക്കുന്നു. ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ശരീരത്തെ വിട്ട് എനിക്ക് ഞാനെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അറിവെന്ന് പറയുന്നത് വേറെയാണ്, ശരീരം വേറെയാണ്, പക്ഷെ അതിൽ ഞാനെന്നൊരു ബോധം. ആ ബോധത്തിന് എന്താ പറയുന്നത്? അറിവിന് ശരീരത്തോട് വന്ന ഒരു താതാത്മ്യം, അറിവിന് ശരീരത്തോടൊരു താതാത്മ്യം വരുന്നതാണ് ഞാൻ. ഈ ബോധമാണ് അധ്യാസം എന്ന് പറയുന്നത്. വ്യക്തമായും ധരിച്ചിരിക്കുന്നു. അറിവിന് ശരീരത്തിനോടൊരു താതാത്മ്യം വന്നിട്ട് ചേർന്നിട്ട് ഞാനെന്നറിയും. അപ്പൊ ഞാനെന്നറിയുമ്പോ എനിക്ക് എന്റെ ഈ അനുഭവത്തിൽ നിന്നും അറിവിനെ എനിക്ക് പിരിക്കാനും പറ്റത്തില്ല, ശരീരത്തെ മാറ്റി നിർത്താനും പറ്റത്തില്ല. ഇതാണ് അധ്യാസം. അപ്പൊ അതില് എന്നെ ഞാനെന്നറിയും. അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളെല്ലാം ഇതെന്നും അറിയും. ഈ രണ്ടു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത് തന്നെ ഇതെന്നറിയുന്നത് മേശ ഞാൻ ഇതെന്നറിയും. മേശ ഞാൻ ഇതെന്നറിയുന്നിടത്തും എന്റെ ബോധം എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവും തമ്മിലൊരു താതാത്മ്യം വന്നിരിക്കുകയാണ്. ഇതെന്നറിയുന്നിടത്തും അതിനെ സംഭവിച്ചിരുന്നു. ഞാനെന്നറിഞ്ഞപ്പോ എന്ത് ചെയ്തു? എന്റെ അറിവും എന്റെ ശരീരവും തമ്മിലൊരു താതാത്മ്യം. അതുപോലെ ഇത് എന്ന് പറഞ്ഞപ്പം എന്റെ ബോധവും എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവും തമ്മില് ഒരു താതാത്മ്യം. ഇതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇതിന് വിശേഷിച്ച് എന്താ ഉള്ളതെന്ന് തോന്നും നമ്മളെ ഇല്ലെങ്കിൽ. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ടാണ് അദ്വൈതികൾ പറയുന്നത്. എന്താണ് കയറിൽ പാമ്പിന്റെ ഉദാഹരണം പറയുന്നത്? കയർ പാമ്പല്ല, പക്ഷെ ഒരു സെക്കൻഡിൽ ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാം. എന്താണ് അത്? പാമ്പാണ്. നമ്മുടെ നമുക്കങ്ങനെ ഒരു ബോധം ഉണ്ടാവാം. അതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ കയറൽ കാണുമ്പോൾ പാമ്പെന്ന് തോന്നും പോലെ ഞാൻ എന്ന് ശരീരത്ത് തോന്നുന്നു എന്നല്ല പറയുന്നു. അതുപോലെ ഇത് എന്ന് തോന്നുന്നു എന്നല്ല, ഒരു ഉദാഹരണം മാത്രം. ആ ഉദാഹരണം പറയുന്നത് എന്തിനാണോ, നമ്മുടെ ഈ അനുഭവത്തിന്റെ ഒരു സത്യവും അസത്യവും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്ന് പറയുന്ന ഈ അനുഭവത്തിൽ ഒരു സത്യത്തിന്റെ അംശമുണ്ട്, അസത്യത്തിന്റെ അംശമുണ്ട് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിലുള്ള ഒരു താതാത്മ്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതുപോലെ കയറില് സർപ്പത്തെ, അല്ല ഇത് കയറിലെ സർപ്പമാണെന്നല്ല പറഞ്ഞു. അപ്പൊ സത്യവും അസത്യവും തമ്മിൽ താതാത്മ്യപ്പെടുന്നതിന് ഉദാഹരണമായിട്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സത്യവും അസത്യവും വ്യക്തമാണ്. കയറ് സത്യമാണെന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. നമ്മളവിടെ ആ കയറ്റിൽ കണ്ട സർപ്പം അസത്യം എന്ന് പറഞ്ഞാൽ അതും വ്യക്തമാണ്. അപ്പൊ സത്യത്തെയും അസത്യത്തെയും വ്യക്തമായി ധരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്. അതിലെവിടെയുണ്ട് എന്താണ് സത്യവും അസത്യം? പക്ഷെ അതുപോലെ വ്യക്തമല്ല. ഉദാഹരണത്തിൽ അത് വ്യക്തമാണ്, അതുപോലെ ഒരു വ്യക്തത ഇവിടെയില്ല. ഇവിടെ എന്താണ് സത്യം എന്ന് പറയുന്നത്? അറിവ് സത്യമാണ്. എന്തിനെ അറിയുന്നു അത്? അസത്യം. എന്ത് നമ്മൾ അറിഞ്ഞാലും അതെന്തായിരിക്കും? അസത്യമായിരിക്കും. എന്ന അറിവ് സത്യവുമായി. അപ്പൊ അറിവ് സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ഓരോന്നും മാറി മാറിയല്ലേ അറിയുന്നു. അപ്പൊ അറിവും മാറുകയല്ലേ? ആ അത് ശരിയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന അറിവ് അസത്യം തന്നെ. അല്ലേ, മാറിക്കൊണ്ടിരിക്കുന്ന അറിവ് അസത്യം തന്നെയാണ്. എന്നാൽ അറിവ് സത്യമാണ്. പിന്നെ എന്തിനെ അറിയുന്നോ അതും അസത്യമാണ്. യത് ഭാസ്യതേ തത് അധ്യസ്ഥം. അധ്യസ്ഥം തത് അസത്യം. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അറിയുന്നതൊക്കെ അസത്യമാണ്. അത് അറിയുന്നത് കൊണ്ട് തന്നെ അത് അസത്യമായത്, അറിയുന്നു എന്നുള്ളതല്ല, കാരണം കൊണ്ട് തന്നെ അത് അസത്യമാണ്. അറിവ് സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ അറിവും അസത്യമാണ്. അറിവിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ അറിവ് സത്യം എന്നങ്ങനെ പറഞ്ഞു. അവിടെയാണ് പറയുന്നത് ഈ അറിവ് ഒരു ഉപാധിയോട് കൂടി ചേരുമ്പോ എന്ത് ചെയ്യുന്നു? അറിവ് അസത്യമാകുന്നു. ഉപാധിപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അറിവ് സത്യമാണ്. അപ്പൊ സത്യമായിരിക്കുന്ന ഈ അറിവിനെ ഏതെങ്കിലും ഒരു ഉപാധി അസത്യമാക്കും. ഒരു ഉപാധിക്ക് സത്യമായ അറിവിനെ അസത്യമാക്കാൻ പറ്റും? കഴിയും. അവിടെയാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറയുന്നത് മാറ്റുന്നുണ്ട്. നമ്മുടെ അനുഭവം അല്ലേ അറിവ് ഇങ്ങനെ എപ്പോഴും മാറി മാറി ഇരിക്കുക അല്ലേ. അപ്പോ അറിവ് സത്യമാണ്. സത്യമാണെങ്കിൽ അത് സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഒരു മാറ്റം വരാൻ പാടില്ല ഒരു തരത്തിൽ. പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെയല്ല, അറിവിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പറയും അതൊരു ഉപാധി കൊണ്ടാണ്. എന്താ ഉപാധി പറയും? മനസ്സ്. മനസ്സെന്ന ഉപാധി കൊണ്ട് മാറും. അപ്പൊ സത്യത്തെ ഉപാധിക്ക് മാറ്റാൻ പറ്റും, പലതാക്കാൻ പറ്റും. പറ്റൂ. ശരി, ഉപാധി എന്ന് പറയുന്നതിന് ഉപാധിക്ക് സത്യത്തെ മാറ്റാൻ പറ്റിയാൽ അത് പിന്നെങ്ങനെ സത്യമാവും? മാറുന്നത് സത്യമാവും. പിന്നെങ്ങനെ മാറ്റാൻ പറ്റും? അവിടെയാണ് അദ്വൈതം പറയുന്നത്, സത്യത്തെ, സത്യം എന്ന് വെച്ചാൽ അറിവ്, ആ അറിവിനെ ഉപാധിക്ക്, അതായത് നമ്മുടെ മനസ്സിന് പലതാക്കാൻ പറ്റത്തില്ല. അത് ചോദിക്കുമ്പോൾ തന്നെ പലതാണല്ലോ നമ്മുടെ അനുഭവത്തിൽ, മുമ്പ് ഒരറിവ്, ഇപ്പോ ഒരറിവ്, കുറച്ചു കഴിഞ്ഞൊരറിവ്, അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിനാണ് വീണ്ടും പറയുന്നത്, അതേതുപോലെ രജ്ജുവിന സർപ്പത്തെ പോലെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലവിടെ മാറ്റം സംഭവിക്കുന്നു. എല്ലാ അറിവിനും അറിവിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അറിവിലെ ആ മാറ്റം സത്യമല്ല, സത്യമായി മാറുന്നില്ല. അതെന്താ അങ്ങനെ ഈ പറയുന്നതിലാകെ കുഴപ്പമായത്? ഒന്ന് പറയുന്ന അറിവ് സത്യം, പിന്നെ പറയുന്ന അവിടെ ഒരു ഉപാധി വന്നു മനസ്സ്, എന്നിട്ട് അറിവിനെ പലതാക്കുന്നു. ഇപ്പൊ പറയുന്ന എന്താണ്? അങ്ങനെ പലതാക്കുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. അത് സത്യമായിട്ടല്ല പലതാകുന്നു. പലതാകുന്നു സത്യമല്ല എന്ന് പറയാൻ എന്താ കാരണം? ഉപാധി. ശരി, ഉപാധി വന്നപ്പോ, മനസ്സെന്ന് പറയുന്ന ഉപാധി വന്നപ്പോ എന്ന് പറയുന്നു. മനസ്സെന്ന ഉപാധി കൊണ്ട് നിങ്ങൾ തന്നെ പറയുന്ന എന്താണ്? ഇത് പലതായത്, പിന്നെ സത്യമല്ലെന്ന് പറയുന്നു. അതിനെന്താ കാരണം? പലതായെന്ന് പറയുന്നുണ്ടല്ലോ, സത്യമല്ലെന്ന് പറയുന്നു. അപ്പൊ പലതായെന്ന് പറയുന്നു, എന്നാ ആ മാറ്റ സത്യമല്ലെന്ന് പറയുന്നു. അതിനെന്താ കാരണം? അങ്ങനെ പറയുന്നു ഉപാധി സത്യമല്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മനസ്സെന്ന് പറയുന്ന ഉപാധി അത് സത്യമല്ല. ഏതുപോലെ സത്യമല്ല? അറിവ് പോലെ സത്യമല്ല. അറിവ് എങ്ങനെയാണോ സത്യമായിരിക്കുന്നത്, അതുപോലെ സത്യമല്ല മനസ്സ് എന്ന് പറയുന്നു. അറിവിനെ പല അറിവുകളായി മാറ്റിയ ആ മനസ്സ് അതുപോലെ സത്യമല്ല. അപ്പോ സത്യമായ അറിവ്, സത്യമല്ലാത്ത മനസ്സ്. അപ്പൊ സത്യമല്ലാത്ത മനസ്സുകൊണ്ട് എന്ത് വരുന്നു? അറിവ് പലതായി മാറുന്നു, അറിവ് അസത്യമായി മാറുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ അറിവിന്റെ മാറ്റം അസത്യമാണ് എന്ന് പറയുന്നത്. അപ്പോ അറിവിൽ മാറ്റമില്ലാത്ത സത്യമായ അറിവിൽ സത്യമല്ലാത്ത മനസ്സുകൊണ്ട് സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് സത്യമല്ല. അപ്പൊ ചുരുക്കത്തിൽ എന്തായി? മാറ്റമില്ലാത്ത അറിവ്, സത്യമായ അറിവ് എന്ന് സത്യമായി തന്നെ ഇരിക്കുന്നു. അതിനൊന്നും ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ബാക്കി മാറ്റങ്ങളൊന്നും സത്യമല്ല. മനസ്സ് സത്യമല്ല, മനസ്സ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ സത്യമല്ല. അപ്പം ഭാനം എന്ന് പറയുന്ന ഈ അറിവ് ഇത് സത്യമല്ല. സത്യമായ അറിവോ ഈ മാറ്റങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. ഇതാ പറയുന്നു. എന്തുകൊണ്ട്? മാറുന്നതിന് കാരണമായ ഉപാധിയും ആ മാറ്റങ്ങളൊന്നും സത്യമല്ല. അപ്പൊ അതിന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സത്യമല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നല്ല അർത്ഥം, അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ നിരന്തര അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്തറിവ് മാറുന്നു? ഞാൻ ശരീരമാണ്, ഞാൻ ശരീരമാണ്, ശരീരമാണ് എന്നുള്ള ഈ ബോധം നിരന്തരമുണ്ട്. ഞാൻ വലിയവനാണ്, ചെറിയവനാണ്, അറിവുള്ളവനാണ്, അറിവില്ലവനാണ്, ജ്ഞാനിയാണ്, അജ്ഞാനിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് അറിവ്, മാറുന്ന അറിവ്. ഇതൊക്കെ ഇങ്ങനെ മാറ്റുന്ന മനസ്സാണ്. ഇത് സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അത് ഇല്ലെന്നല്ല, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം എന്തുവരുന്നു? മാറാത്ത ഒരറിവ് എന്നുവെച്ചാൽ സത്യമായ അറിവ്, അത് അതിന് ഇതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കുന്നുണ്ട്. സത്യമായ അറിവില് മനസ്സുകൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചാൽ അതിന്റെ മാറ്റമാണ് ഈ പറഞ്ഞ ദേഹമാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചാൽ അതൊന്നും സത്യമായ അറിവിനെ ബാധിക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ അസത്യമായ എന്തെയാണോ സംഭവിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ടിവിയിൽ തീ പിടിക്കുന്നു, ടിവിയെ ബാധിക്കുമോ? തീ പിടുത്ത നമ്മള് കാണുകയാണെങ്കിൽ ബാധിക്കില്ല, ശരിക്കും തീ പിടിച്ചാ പോവും. പക്ഷെ സീരിയലിലെ തീ പിടിച്ചു കഴിഞ്ഞാൽ തീയെ ബാധിക്കും. എന്തുകൊണ്ട്? അത് വേറെയാണ്, അത് അസത്യമാണ്. അവിടെ വാസ്തവത്തെ തീ പിടിക്കുന്നില്ല. അതുപോലെ വാസ്തവത്തിലല്ലാതെ ഒരു കാര്യം സംഭവിക്കുമ്പം അതുകൊണ്ട് സത്യത്തിന് യാതൊരു ന്യൂനതയും സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു മാറ്റം സംഭവിച്ചാൽ, ഒരറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അത് അസത്യമായി. അപ്പൊ ഈ തത്വത്തിൽ വരുന്ന എല്ലാ അറിവുകളും എന്താണോ? അധ്യാസങ്ങളാണ്. അസത്യമായ അറിവല്ലാതെ അവിടെ സംഭവിക്കുന്ന എല്ലാ അറിവുകളും അധ്യാസം എന്ന് പറയുന്നത് കൊണ്ടാണ്. അതെല്ലാം ഭാനം, അധ്യാസം, ഒരർത്ഥം തന്നെ. ഒന്ന് സത്യമല്ല. നമുക്കതൊക്കെ സത്യമായി അനുഭവപ്പെട്ടാലും അത് അസത്യമായി അനുഭവപ്പെട്ടാലും അത് സത്യമല്ല. സത്യമായി അനുഭവപ്പെടുക എന്നും അസത്യമായി അനുഭവപ്പെടുക എന്ന് പറഞ്ഞ എന്താ വ്യത്യാസം? ഇപ്പോ പയറിനെ കണ്ടിട്ട് പാമ്പെന്ന് തോന്നും, അത് അസത്യമാണ്. അതൊരു ദൃഷ്ടാന്തം, വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഞാൻ ശരീരമാണെന്ന് തോന്നുന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം. ഇത് രണ്ടും അസത്യമാണ്, ഇത് രണ്ടറും അസത്യമാണ്. എന്തുകൊണ്ട്? ഇതൊന്നും സ്ഥായിയല്ല. ഇനി അതെല്ലാം പോയി ഒരു പടിയൂടെ കടന്നു കടന്നു പോയി അവസാനം എന്താണ്? സ്ഥൂലം, സൂക്ഷ്മം, കാരണം, അവസാനം ഞാൻ ബ്രഹ്മമാണെന്നറിയും. ഈ അറിവും എന്ന് പറയുന്ന ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെ കൂട്ടത്തിലൊരു അറിവാണ്. പക്ഷെ അതും എന്താണ്? മാറും, നിൽക്കോ? അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് മാറുന്നോണ്ട് എന്താണ്? അതും അസത്യമാണ്. സത്യമായിട്ട് ഒന്നേ ഉള്ളൂ. എന്താണ്? ഒരു മാറ്റവും ഇല്ലാത്ത നിരുപാധികമായ അറിവ്. ആ നിരുപാധികമായ അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഉപാധി കൊണ്ട് ഞാൻ ബ്രഹ്മമാണ് എന്നൊരറിവുണ്ടായത്. അപ്പൊ ആ അറിവ് മാറ്റമാണെങ്കിൽ ആ അറിവ് കൊണ്ട് അറിഞ്ഞതും എന്താണോ? അതും അസത്യമാണ്, സത്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ചോദിക്കാം, സത്യത്തെ അല്ലേ അറിഞ്ഞത്? നിരുപാധികമായ ആ സത്യത്തെ അല്ലേ അറിഞ്ഞത്? നിരുപാധികമായ ആ സത്യത്തിൽ ഇതൊന്നും ബാധിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. അതിനെ ഈ മാറ്റങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. അത് എപ്പോഴും സത്യമായി തന്നെ ഇരിക്കുന്നു. പിന്നെ മനസ്സുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. മനസ്സുകൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അത് അറിവായാലും ശരി, അറിയുന്നതായാലും ശരി, ആത്യന്തികമായി അത് സത്യമല്ല എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഞാനെന്നറിയുന്നു, ഈ ശരീരത്തെ അറിയുന്നു, ഇത് അധ്യാസമാണ്. പിന്നെ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ഇതെന്നറിയുന്നു, അതും അധ്യാസമാണ്. ഈ രണ്ടും അധ്യാസമാണ്. അപ്പോ അത് രണ്ടു തരത്തിൽ എങ്ങനെ വരുന്നു? അത് മനസ്സിന്റെ പ്രത്യേകത. മനസ്സ് ശരീരത്തെ ഞാനെന്നറിഞ്ഞു, മനസ്സ് ഇതിനെ ഇതെന്നറിഞ്ഞു. അപ്പൊ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, അതിനെയൊക്കെ ഈ മനസ്സ് പലതരത്തിൽ അറിയുന്നു. അപ്പോ അങ്ങനെ അറിയുമ്പോ എന്തിനെ ആശ്രയിച്ചാണോ ഈ അറിവിങ്ങനെ മാറി മാറി സംഭവിക്കുന്നത്, അതുമാത്രം സത്യം, ബാക്കിയെല്ലാം അസത്യം. എന്തുകൊണ്ട്? അവിടെ എല്ലാം മാറ്റം സംഭവിക്കുന്നു, ഒരിടത്തും മാറ്റം സംഭവിക്കുന്നില്ല. കേവലമായ അറിവിൽ മാറ്റം സംഭവിക്കുന്നില്ല. അതിനാണ് ഇവിടെ നിരുപാധികമായ അറിവെന്ന് പറഞ്ഞത്. ബാക്കി എല്ലായിടത്തും മാറ്റം സംഭവിക്കുന്നു. വിഷയങ്ങൾ അറിയുന്ന വിഷയം മാറുന്നു, അറിവും മാറുന്നു. അതൊക്കെ അസത്യം. അപ്പോ കേവലമായ മാറ്റമില്ലാത്ത അറിവിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കും? അപ്പോഴും സംഭവിക്കുന്നതിന് എന്താ കുഴപ്പം? സംഭവിക്കുന്നതിന് തകരാറ് വരുന്ന എപ്പോഴാണോ? കേവലമായ അറിവില്, മാറ്റമില്ലാത്ത അറിവില് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ സംഭവിച്ചാൽ എന്താ കുഴപ്പം? സംഭവിച്ചാൽ കുഴപ്പം വരും. ഇതൊക്കെ സത്യമായി സംഭവിക്കണം. ഇതൊക്കെ അസത്യമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് ദോഷമൊന്നുമില്ല. കയറെന്ന് പറയുന്നത് സത്യമായി സർപ്പമായിട്ട് മാറുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അസത്യമായിട്ട് സർപ്പമായാൽ എന്തെങ്കിലും കയറിനുള്ള കുഴപ്പമുണ്ടോ? സത്യമായി മാറാൻ പാടില്ല. സത്യമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കുഴപ്പമാവും. കാരണം അത് കയറുന്ന സർപ്പമാവും, നാളെ വേറെന്നാവും, ആകെ പ്രശ്നമായി തീരും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അസത്യമായിട്ടാണെങ്കിലോ അത് മാലയാകാം, സർപ്പമാകാം, എന്തുമാകാം, ഉന്നതയാകാവൂ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ സത്യമായിരിക്കുന്ന അറിവ് പലതായി മാറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സത്യമായി മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അസത്യമായി മാറുന്നു. അങ്ങനെ മാറുന്നത് അസത്യമായിട്ടാണല്ലോ മാറുന്നത്. അപ്പൊ ആ മാറ്റത്തിലാണ് ഈ അറിവും വിഷയങ്ങളും നിൽക്കുന്നത്. അധ്യാസവും അധ്യസ്തവും, അധ്യാസമെന്ന് പറയുന്ന അറിവ്, അധ്യസ്തം എന്ന് പറയുന്ന വിഷയങ്ങൾ, രണ്ടും നിൽക്കുന്ന മാറ്റത്തിലാണ്. അപ്പൊ മാറ്റം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എന്താണ്? അത് അസത്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഏത് തരത്തിൽ മാറിയാലും ശരി, ആ മാറ്റം എന്ന് പറയുന്നത് മാറുന്നതുകൊണ്ട് തന്നെ അത് സത്യമല്ല, അത് അസത്താണ്. അതാണ് ഇവിടെ പറയുന്നത്.